ബ്രഹ്മസൂത്രം ആനന്ദമയാധികരണം 19 സൂത്രം. അസ്മിൻ അസ്യജ തദ്യോഗം ശാസ്തി. ഇവിടെ ആനന്ദമയാധികരണത്തിൽ ഭാഷ്യകാരൻ പറയുന്നു, ഇവിടുത്തെ വിഷയവാക്യം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് ആനന്ദമയ കോശത്തെക്കുറിച്ച് പറയുന്നതല്ല. ഇപ്പൊ മുഖ്യമായി ഇവിടെ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മമാണ്. മറ്റുള്ളതും വരുന്നുണ്ട്, പക്ഷെ മുഖ്യമായി, കാരണം അതാണ് അറിയേണ്ടത്. അതല്ല അന്നമയം എന്ന് പറയുന്നത് പ്രാണമയം, അനുമയം, വിജ്ഞാനമയം, ഇതെല്ലാം കോശങ്ങളാണ്. അതുപോലെ ആനന്ദമയവും കോശമാണ്. മുഖ്യമായി ബ്രഹ്മത്തെയാണ് ചർച്ച ചെയ്യുന്നത്. ആനന്ദമയ ശബ്ദം കൊണ്ട് കോശം എന്നുള്ള ഒരർത്ഥത്തെ എടുക്കാം. ആനന്ദമയ ശബ്ദം കൊണ്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥം എടുക്കാം. ഇപ്പൊ ആനന്ദമയ ശബ്ദത്തിന് അങ്ങനെ ബ്രഹ്മം എന്നർത്ഥം കിട്ടും. കാരണം ഇവിടെ വിഷയവാക്യം ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളതാണ്. ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്. ആനന്ദമയം എന്നുള്ളതിന് ബ്രഹ്മം എന്നെങ്ങനെ അർത്ഥം കിട്ടും? അത് ലാക്ഷണികമായി അതിന്റെ താല്പര്യം, അന്നമയം, പ്രാണമയം ഇതെല്ലാം പറയുന്നതിന്റെ താല്പര്യം ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് ഒരു ശ്രുതിയെ ശ്രവിക്കുന്ന ഒരു ശ്രോതാവിന് എന്ത് ജ്ഞാനമാണ് വേണ്ടത്? ബ്രഹ്മജ്ഞാനമാണ്. അതാണ് മുഖ്യമായി വരുന്നത്. അന്നമയം, പ്രാണമയം എന്നെല്ലാം പറയുന്നത് കോശങ്ങള്. അത് പറയുന്നതും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. കോശങ്ങളെ ബാധിച്ചിട്ട് അദ്വൈത മതമനുസരിച്ച് കോശങ്ങളെ, നമ്മൾ പറയും കോശങ്ങളെ നിരാകരിച്ചിട്ട് ബ്രഹ്മത്തെ ഗ്രഹിക്കുക. അന്നമയ കോശമല്ല താൻ, പ്രാണമയ കോശമല്ല, മനോമയ കോശമല്ല, വിജ്ഞാനമയ കോശമല്ല, ഇങ്ങനെയെല്ലാം അതിനെ നിഷേധിച്ചിട്ട് തത്വത്തെ ബോധിക്കുക. താൻ പിന്നെ എന്താണ്? പരമാർത്ഥ സത്യമാണ്. ഈ കോശങ്ങൾക്കെല്ലാം അതിനെല്ലാം ബാധ സംഭവിക്കുന്നത് സത്യമല്ലെന്ന് ബോധിക്കുക. അപ്പൊ അത് എന്തിനു സത്യമല്ലെന്ന് ബോധിക്കണം? കാരണം അത് അനുഭവപ്പെടുന്നു. തന്നിൽ ഈ കോശങ്ങളുടെ എല്ലാം അനുഭവമുണ്ട്. താനിതിനെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ അഹംബുദ്ധി ഈ അന്നമയ കോശത്തിൽ തന്നെയുണ്ട്. എന്നാൽ പരമാർത്ഥം ബ്രഹ്മമാണെന്ന് പറയുന്നു. എന്റെ അനുഭവം ഈ കോശത്തിലാണ്, അന്നമയ കോശത്തിലാണ്. അതുപോലെ ഓരോന്നിനും താനെന്നോ അല്ലെങ്കിൽ തന്റേതെന്നോ അഭിമാനിക്കുന്നു. അപ്പോൾ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് ഇതല്ല സത്യം, ഈ അനുഭവം സത്യമല്ലെന്ന് ബോധിക്കുന്നു. അതിനുവേണ്ടി ഇതിനെ കോശങ്ങളായി ഗ്രഹിക്കുന്നു. ആനന്ദമയനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഉപസംക്രമണം. ആനന്ദമനെ പ്രാപിക്കുന്നു, ആനന്ദത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുന്നു. അതെങ്ങനെ യോജിക്കും? പറയുന്നു അത് സഗുണ ഉപാസനയ്ക്ക്. ആനന്ദമയൻ അങ്ങനെയും സ്വീകരിക്കാം. സത്യകാമം, സത്യസങ്കല്പം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ അടുത്ത അധികരണത്തിനും പറയും. അപ്പൊ ഈശ്വരന്റെ ഉപാസനയിൽ ആനന്ദത്തെ പ്രാപിക്കുന്നു. പക്ഷെ അതൊന്നും മുഖ്യ താല്പര്യമല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ അതിനെല്ലാം നിഷേധിക്കുന്നത്. മുഖ്യമായ താല്പര്യം എന്താണ്? തത്വത്തിലാണ്. എന്തിനു വേണ്ടി? തത്വത്തിന്റെ ബോധം ഉണ്ടാകുന്നു. അതെന്തിന്? സംസാര നിവൃത്തി അതുകൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളതിനെല്ലാം വേറെ വേറെ ഫലങ്ങളാണ്. അതുകൊണ്ടിവിടെ തത്വത്തെയാണ് പ്രതിപാദിക്കുന്നത്. ഈ പ്രകടനത്തിലും മറ്റു ഭാഗങ്ങളും അതിലൂടെ ചാന്തോക്യക്ക് ഉദാഹരണമായിട്ട് കൊടുത്തു. നാന്യ പശ്ചരി നാന്യശ്രമോടി ഇങ്ങനെ ആനന്ദത്തെ തന്നെ ഭൂമാവായി അവിടെ പറഞ്ഞിരിക്കുന്നു. അത് ആണ് പരമാർത്ഥം, അതിന്റെ ബോധം ഉണ്ടാകുക. അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളെ ഇവിടെ ചർച്ച ചെയ്യുന്നു. അതിലൂടെ ആനന്ദമയ ശബ്ദത്തിൽ നിന്ന് തത്വത്തെയാണ് ഗ്രഹിക്കേണ്ടത്. കാരണം ഇത് പലതരത്തിലും ഉള്ള അറിവിന് കാരണമായേക്കാം. അതുകൊണ്ട് മുഖ്യമായ അറിവ് ഏതോ അതിനുവേണ്ടി ഇതിനെ ചർച്ച ചെയ്യുന്നു. പ്രതി ശരീരഞ്ച പ്രിയാദി ഭേദ ആനന്ദമയസ്യ അഭിഭിന്നത്വം. ആനന്ദമയ വാച്യാർത്ഥം എടുക്കുകയാണെങ്കിൽ ആനന്ദ പ്രചരനായിരിക്കുന്നത് പ്രിയം, മോദം, പ്രമോദം തുടങ്ങിയ ഭാഗങ്ങളോടുകൂടിയിരിക്കുന്ന അവയവങ്ങളോടുകൂടിയിരിക്കുന്നത്. അത് ഓരോ ശരീരത്തിനും വേറെ വേറെയാണ്. ഞാൻ അനുഭവിക്കുന്ന പ്രിയമല്ല വേറൊരുവിന്റെ പ്രിയം, എന്റെ മോദമല്ല അന്യന്റെ മോദം. അപ്പൊ പ്രിയാദി അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? ഓരോ ശരീരത്തിലും അത് വെവ്വേറെയാണ്. അപ്പൊ അതല്ല ഇവിടെ മുഖ്യം എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കുന്നു, പക്ഷെ അത് മുഖ്യമല്ല. പ്രതി ശരീരഞ്ച പ്രിയാദി ഭേദ. ഓരോ ശരീരത്തിനും പ്രിയാദികൾക്ക് ഭേദമുണ്ട്. പ്രിയമോദ പ്രമോദങ്ങളെല്ലാം വേറെ വേറെ അനുഭവങ്ങളാണത്. ആനന്ദമയ സ്യാഭിഭിന്നത്വം. ആനന്ദമയൻ എന്നുള്ളതിന് ബ്രഹ്മം എന്നുള്ള അർത്ഥം എടുത്തില്ലെങ്കിൽ അതെല്ലാം വേറെ വേറെയാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എന്താണ് തത്വം അല്ല എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തത്വത്തിൽ വരുന്ന വിപരീയ ബുദ്ധിയെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. വളരെ വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരാൾ പറയുന്നു ഞാൻ ബ്രഹ്മ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരാൾ പറയുന്നു ഞാനും ബ്രഹ്മ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടുപേരും അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദം അത് രണ്ടു വ്യക്തികളുടെ അനുഭവമാണ്. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. അത് പരമാർത്ഥമാകാൻ വഴിയില്ല. എന്തുകൊണ്ട്? അത് രണ്ടും വ്യക്തിനിഷ്ഠമായ അനുഭവമായതുകൊണ്ട്. വ്യക്തിനിഷ്ഠമായ അനുഭവം എന്ന് പറയുമ്പോൾ അതിന് പരിമിതിയുണ്ട്. അപ്പൊ ആ അനുഭവമാണോ പരമാർത്ഥം? അതല്ല. എന്തുകൊണ്ടിത് പ്രതിശരീരം വേറെ വേറെ അനുഭവപ്പെടുന്നതാണ്. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് അഭ്യാസങ്ങളെല്ലാം ചെയ്ത് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ മനസ്സുപയോഗിച്ച് ഞാൻ അനുഭവിക്കുന്ന ആനന്ദം അത് വേറൊരാൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതിന് വ്യക്തിനിഷ്ഠമായ അംശം ആ അനുഭവത്തെ സ്വാധീനിക്കും. എല്ലാ അനുഭവങ്ങളിലും അങ്ങനെയാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധ അനുഭവങ്ങളിൽ പോലും ഒരു വ്യക്തി അംശമുണ്ട്. അതാ അനുഭവത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഒരേ വസ്തുവിനെ സംബന്ധിച്ച് തന്നെ ഉള്ള അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ ആനന്ദമയം ആനന്ദാനുഭവം അതല്ല പരമാർത്ഥം. ബ്രഹ്മത്വം എന്ന പ്രതിശരീരം ഭിദ്യതെ, ബ്രഹ്മം എന്ന് പറയുന്ന അങ്ങനെ ഓരോ ശരീരത്തിനും വേറെ വേറെ ഇരിക്കുന്ന ഒന്നല്ല. മറിച്ചോ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം, അതിനെക്കുറിച്ച് പറയുന്നത് അനന്തമെന്നാണ്. ആനന്ദ്യശ്രുതേഹി എന്ന് വെച്ചാൽ അതിൽ ആനന്ദ്യം ആണെന്ന് പറഞ്ഞത്. ആനന്ദം എന്ന് പറയുന്നത് ആനന്ദ്യത്തെയാണ് പറയുന്നത് കൂടെ, അല്ല പരിച്ഛിന്നമായ സുഖത്തെയല്ല. ആനന്ദ്യം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പരിച്ഛേദിക്കാൻ കഴിയില്ല. ഇത്രമാത്രം എന്റെ ബുദ്ധി കൊണ്ട് അനുഭവിക്കുന്നത്, ഞാൻ അല്ലെങ്കിൽ സമാധിയിൽ അനുഭവിക്കുന്നത് അങ്ങനെയല്ല. മറിച്ച് അതെന്താണ്, അവിടെ അനന്തം എന്ന് പറയുന്നത് ആനന്ദ്യത്തെയാണ്. രണ്ടിനെയും ഒന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. അത് അദ്വൈതമായി ഏകമായി സർവവ്യാപിയായിരിക്കുന്ന തത്വമാണ്. അത് പരിച്ഛിന്നമായ അനുഭവത്തിൽ പെടുന്ന ഒന്നല്ല. അങ്ങനെ ഒരു പരിച്ഛിന്ന അനുഭവം ഒരാൾക്കുണ്ടെങ്കിൽ അത് തത്വബോധമല്ല, മറിച്ച് സ്വാഭാവികമായ ഒന്നിനെ കുറിച്ചുള്ള അനുഭവമാണ്. അത് ഉപാസകനുണ്ടാകുന്ന അനുഭവം. ഉപാസകൻ ഒരു തീവ്രമായ ഉപാസന ചെയ്യുന്നു, ആ ഉപാസകന് ആനന്ദ അനുഭവം ഉണ്ടാകുന്നു. നമ്മൾ അനുഭവം എന്ന് പറയുന്ന വാക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇവിടെ പറയുന്നത് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന അനുഭവത്തിനല്ല, മറിച്ച് നമ്മുടെ അറിവിനാണ്. അപ്പൊ നമ്മൾ എന്തിനാണോ അനുഭവം എന്ന് സാധാരണ വിളിക്കുന്നത് അതൊന്നും അനുഭവമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? അതെല്ലാം പ്രതി ശരീരത്തിൽ ഭിന്നം ഭിന്നമായി അനുഭവപ്പെടുന്ന പരിച്ഛിന്നമായ അനുഭവങ്ങളാണ്. ഇവിടെ പറയുന്ന അറിവ് അങ്ങനെയല്ല, അത് ആനന്ദ്യത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആനന്ദത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറഞ്ഞാൽ ആനന്ദ്യത്തെക്കുറിച്ച്, അതിന്റെ വ്യാപകത്വത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധം എന്ത് ചെയ്യുന്നു? എല്ലാ പരിച്ഛിന്നതകളെയും നിഷേധിക്കുന്നു, എല്ലാ പരിച്ഛിന്നമായ അനുഭവങ്ങളെയും നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ ഇതി ശ്രുതിയന്തര ശ്രുതി അതിനെ ബോധിപ്പിക്കുന്ന എങ്ങനെ? ദേവനേകനാണ്, സർവഭൂതങ്ങളിലും സർവവസ്തുക്കളിലും അതിസൂക്ഷ്മമായി സ്ഥിതി ചെയ്യുന്നവനാണ്, സർവവ്യാപിയാണ്. നേരത്തെ പറഞ്ഞ ആനന്ദി അനന്തമാണ്, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവാണ് എന്ന് പറയുമ്പോൾ അവിടെ പരിച്ഛിന്നമായ അനുഭവങ്ങൾക്കൊരു സ്ഥാനമില്ല. ശരി, അപ്പോൾ ഒരാൾ ഇതിനെ ഈ തരത്തിലെല്ലാം അറിയുന്നു, സർവഭൂതങ്ങളിലും ഗൂഢമായിരിക്കുന്നു, സർവവ്യാപിയാണ്, അന്തരാത്മാവാണെന്നൊക്കെ അറിയുന്നു. ഇതും ഒരു വ്യക്തിയുടെ ബോധമല്ലേ? ഇതും ഒരാൾ പറയുന്നു ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന പോലെ വ്യക്തിനിഷ്ഠമായ ബോധമല്ലേ? ഒരു ഗുരു ഇങ്ങനെയെല്ലാം അറിഞ്ഞിട്ട് ശിഷ്യന് ഉപദേശിക്കുമ്പോൾ അത് ഗുരുവിന്റെ ബോധമല്ലേ? അതും ഈ മുമ്പ് പറഞ്ഞ ആനന്ദ അനുഭവം തമ്മിൽ വ്യത്യാസം എന്താണ്? കാരണം ഈ ബോധം എന്ത് ചെയ്യുന്നു? പരിച്ഛിന്നതയെ നിഷേധിക്കുന്നു, വ്യക്തി അംശത്തെ നിഷേധിക്കുന്നു. സർവഭൂതാന്തരാത്മാ എന്ന് പറയുമ്പോൾ സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന തത്വമെന്നാണ് അവൻ ബോധിക്കുന്നത്. അത് കേവലമായ വ്യക്തിനിഷ്ഠമായ തന്റെ ഒരു അനുഭവമായിട്ടല്ല, അവന്റെ അറിവിൽ എല്ലാ പരിമിതികളെയും പരിച്ഛേദങ്ങളെയും നിഷേധിക്കുന്നു. അങ്ങനെ ബോധിക്കുമ്പോഴാണ് അതിന് യഥാർത്ഥമായ അറിവ് അല്ലെങ്കിൽ യഥാർത്ഥമായ അനുഭവം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പരമാർത്ഥ ബോധം എന്ന് പറയുന്നത് ആ പരമാർത്ഥ ബോധത്തിൽ എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പരമാർത്ഥമല്ലാത്ത ബോധങ്ങളെ എടുത്തു കാണിച്ചിട്ട് നിഷേധിക്കുന്നു, ഇതിങ്ങനെയല്ല എന്ന് പറയുന്നു. അപ്പോൾ പരമാർത്ഥ ബോധത്തിൽ വ്യക്തിഭാവമില്ല, വ്യക്തിയംശമില്ല. എന്തുകൊണ്ട് ആ ബോധം അതിനെ നിഷേധിക്കുന്നു? എങ്ങനെ? അത് സർവഭൂതാന്തരാത്മാവാണ് എന്ന് പറയുന്നു. അവിടെ അഹത്തിനും മമതയ്ക്കും സ്ഥാനമില്ല, കാരണം അതിനെ നിഷേധിക്കുന്നു. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് തത്വത്തെ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആനന്ദമയനെ കുറിച്ചല്ല പറയുന്നു, ആനന്ദത്തെ കുറിച്ചാണ്. ആനന്ദമയൻ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ ആനന്ദ പ്രാചുര്യം, വലിയൊരു ആനന്ദം, പിന്നെ ആനന്ദത്തിന്റെ അനുഭവം. ഇതല്ല, ഇത് ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത്. ആനന്ദം എന്ന് പറയുന്നത് ആനന്ദ്യമാണ്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ എന്നെല്ലാം തത്വത്തെ പ്രകാശിപ്പിക്കുന്ന ശ്രുതി. അതുകൊണ്ട് ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്യുന്നത് ആനന്ദമയനെ കുറിച്ചല്ല, ആനന്ദത്തെ കുറിച്ചാണ്. എന്നുവെച്ചാൽ ആനന്ദമയസ് അഭ്യാസ ശരീരത്തെ ഇവിടെ അതിനെ ആവർത്തിച്ച് പറയുന്നില്ല. ആനന്ദമയൻ എന്ന് പറയുന്ന ശബ്ദമുണ്ട്, പക്ഷെ ഇവിടെ ആവർത്തിക്കുന്ന എന്തിനാണ്? ആനന്ദത്തെയാണ് ആവർത്തിക്കുന്നത്. ആനന്ദമയൻ എന്ന് പറയുമ്പോൾ അത് പരിച്ഛിന്നമായ ആനന്ദം, ഒരു വ്യക്തി അനുഭവിക്കുന്ന ആനന്ദം. ആനന്ദം എന്ന് പറയുമ്പോഴോ അത് പരമാർത്ഥത്തിന്റെ ബോധം. അവിടെ പരിച്ഛിന്നമായ ആനന്ദ അനുഭവമല്ല. അനുഭവങ്ങളെന്ന് പറയുമ്പോൾ അത് ഏതായാലും ശരി, ഇപ്പം ആനന്ദത്തിന്റെ അനുഭവം എന്ന് പറയുന്നു, ദുഃഖത്തിന്റെ അനുഭവം പോലെയുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ അത് പ്രതിയോഗി അപേക്ഷിക്കുന്നു. അതായത് ആനന്ദത്തിന്റെ അനുഭവം, വലിയ ആനന്ദത്തെയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ചെറിയൊരു ദുഃഖത്തിനോട് അവകാശമുണ്ട്. അത് സാപേക്ഷമാണ്. ആനന്ദം അനുഭവിച്ചോ ദുഃഖത്തെ അനുഭവിക്കാനുള്ള ഒരവസരം അവിടെ കിടക്കുകയാണ്, അവശേഷിക്കുകയാണ്. അപ്പൊ അവിടെ ആനന്ദം വലുതായിരിക്കും, പക്ഷെ ദുഃഖം ചെറുതായിരിക്കും. അതല്ല തത്വബോധം എന്ന് പറയുന്നത്. അത് പരിച്ഛിന്നമായ ആനന്ദാനുഭവം അല്ല എന്നാണ്. അതുകൊണ്ട് അത്തരം ഒരു ആനന്ദത്തെ അല്ല ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ എന്താ പറയുന്നത്? പ്രാതിപതികാർത്ഥ മാത്രമേവ ഹി സർവത്ര അഭ്യസ്യത്തെ രസോ വൈസ രസംഹീവായം ബദ്ധോ ആനന്ദീഭൂതി കോ ഹീവ അന്യാത് കഹ പ്രാണ്യാത് യഥേഷ ആകാശ ആനന്ദോ നസ്യാത്. ആനന്ദമയ ശബ്ദം, പിന്നെ ആനന്ദ ശബ്ദം. ആനന്ദമയ ശബ്ദത്തിലെ ആനന്ദത്തെ പറയും പ്രാതിപതികം എന്ന് പറയും. കാരണം ആ മുഖ്യമായ അർത്ഥത്തെ പറയുന്ന ശബ്ദം, അതിനാണ് പ്രാതിപതികം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പല ശബ്ദങ്ങളും കൂട്ടിയോജിപ്പിച്ച് പല അർത്ഥങ്ങളും എടുക്കും. ഇവിടെ എന്താണ് മുഖ്യാർത്ഥത്തെ എടുക്കേണ്ടത്? മുഖ്യാർത്ഥമുള്ള ശബ്ദത്തെ എടുക്കണം. അവിടെ ശബ്ദത്തിനുള്ള പ്രാധാന്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ അതിന്റെ താല്പര്യത്തിനാണ് പ്രാധാന്യം. അതിന് ആ ശബ്ദം തന്നെ വേണമെന്നില്ല, ബ്രഹ്മശബ്ദം തന്നെ വേണമെന്നില്ല, ആനന്ദ ശബ്ദം വേണമെന്നില്ല. അവിടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അതിനോട് മറ്റ് ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്ത് പലതരത്തിലുള്ള അർത്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തത്വം പിടികിട്ടാതെ പോകും. അപ്പൊ ഇവിടെ ആനന്ദമയൻ എന്നുള്ളതിലെ മയ എന്നുള്ള അങ്ങ് വിടണം, ശേഷിക്കുന്നതാണ് പ്രാതിപതികം. അതിന്റെ അർത്ഥത്തെ എടുക്കുക. അതിന്റെ അർത്ഥത്തെ പറയാൻ ഈ ശബ്ദം തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ ശബ്ദവും പറയാം. മറ്റൊരു ശബ്ദമാണ് രസ, അതിനർത്ഥം ആനന്ദം എന്നാണ്. ആനന്ദ ശബ്ദത്തിൽ നിന്ന് എന്ത് അർത്ഥം കിട്ടുന്നു അത് തന്നെ രസശബ്ദത്തിൽ നിന്നും കിട്ടും. അതിനെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അതിന് തന്നെയാണ് ബ്രഹ്മശബ്ദം പറയുന്നത്, ആത്മാ എന്നുള്ള ശബ്ദം പറയുന്നു, ആകാശ ശബ്ദം പറയുന്നു. ഓരോ സന്ദർഭം അനുസരിച്ച് ശബ്ദങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ എല്ലാ ശബ്ദങ്ങളും തത്വത്തെ ബോധിപ്പിക്കുന്നു. പക്ഷെ ഈ ശബ്ദങ്ങളോടുകൂടി എന്തെങ്കിലും ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്താൽ, ഇതിനെ പ്രകൃതിയായി സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്നൊരു പ്രത്യയത്തെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഉടനവിടെ അർത്ഥം മാറും. അത് പരിച്ഛിന്നമായ അർത്ഥങ്ങളായിരിക്കും ബോധിപ്പിക്കുന്നത്. പൊതുവെ പ്രത്യയങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ശബ്ദത്തിന് പ്രാതിപതികം എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്, പ്രാതിപതിക അർത്ഥം മാത്രമേ ഹി സർവത്ര അഭ്യസ്യത, സർവത്ര ആവർത്തിക്കുന്നത് ആ പ്രാതിപതിക അർത്ഥത്തെയാണ്. ഇവിടെ ഒന്ന് ശബ്ദം, മറ്റൊന്നർത്ഥം. ശബ്ദം ആവർത്തിക്കുമ്പോൾ ശബ്ദത്തിന് വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇവിടുത്തെ ആനന്ദമയം വന്നു, ഇവിടുത്തെ ആനന്ദം വന്നു, മറ്റിടത്ത് രസശബ്ദം വന്നു. പക്ഷെ ആവർത്തിക്കുന്നത് ശബ്ദത്തെയല്ല, ശരിക്കും ശബ്ദാർത്ഥത്തെയാണ്, എന്നുവെച്ചാൽ ശബ്ദ താല്പര്യത്തെയാണ്. ശബ്ദ താല്പര്യമാകുമ്പോൾ ഒന്നാണ്. പശുപതി ഒരേ ഒരു തത്വത്തെ തന്നെ ആവർത്തിക്കുന്നു. കാരണം ആവർത്തനം എന്ന് പറയുന്നത് ആ തത്വത്തെ സംബന്ധിച്ചുള്ള വിചാരമാണ്. നമ്മൾ ഒരേ ഒരു തത്വത്തെ തന്നെ ആവർത്തിക്കുന്നു, ശബ്ദങ്ങൾ മാറുന്നു എന്നേ ഉള്ളൂ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരേ തത്വത്തെ സംബന്ധിച്ചുള്ള വിചാരമാണ്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ആവർത്തിക്കുന്ന എന്താണ്? ശബ്ദത്തെയല്ല, അർത്ഥത്തെയാണ്. ആ തത്വത്തിന്റെ അനുസന്ധാനമാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ശബ്ദങ്ങൾ പലതുപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ തത്വത്തിന്റെ ആവൃത്തിയാണ് സംഭവിക്കുന്നത് എന്നർത്ഥം. എന്തുകൊണ്ട് ഈ ശബ്ദങ്ങൾക്കെല്ലാം ഒരേ അർത്ഥം തന്നെ? സർവേ വേദ യത് പദം അമനന്തി, എല്ലാ വേദവും ഒരേ ഒരു പദത്തെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, അത് സ്വയം അത് രസമാണ്, ആനന്ദമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ശബ്ദത്തെ അല്ല തത്വത്തെയാണ് ആവർത്തിക്കുന്നത്. തത്വം ആനന്ദമാണ്, രസമാണ്. അതുകൊണ്ടാണ് അതിനെ ആവർത്തിച്ചിട്ടും അതിൽ വിരസത അനുഭവപ്പെടാത്തത്. തത്വത്തെയാണ് ഒരുവൻ ഗ്രഹിക്കുന്നതെങ്കിൽ അവനതിന് വിരസത അനുഭവപ്പെടുത്തുന്നില്ല. കാരണം അതിന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ്. കേവല ശബ്ദത്തെയാണ് നമ്മൾ ആവർത്തിക്കുന്നതെങ്കിൽ അത് കുറച്ചു കഴിയുമ്പം മടുത്തു പോകും. കാരണം ശബ്ദം അത് ക്ഷണികമാണ്, ഉണ്ടായി നശിക്കുന്നതാണ്. അത് ഏകരൂപമല്ല, നാനാരൂപമാണ്. അപ്പോൾ അതിന് ഒരിക്കലും അവന്റെ മനസ്സിനെ ആകർഷിച്ച് നിർത്താൻ കഴിയില്ല, ആ ശബ്ദത്തിനുള്ള ശേഷിയില്ല. പക്ഷെ അർത്ഥം അങ്ങനെയല്ല. എല്ലാ ശബ്ദങ്ങളും ഇവിടെ പറയുന്ന എന്താണ്? ആ തത്വത്തെയാണ്. തത്വത്തിൽ മനസ്സിന് ആകർഷണം ഉണ്ടാവും, ആണ് തത്വബോധത്തിൽ ഒരാൾക്ക് മടുപ്പുണ്ടാവത്തില്ല. എന്തുകൊണ്ട്? എന്താണോ അവന്റെ മനസ്സ് ഗ്രഹിക്കേണ്ടത് അതിനെ ഗ്രഹിക്കുന്നു. അവിടെ അവന്റെ മനസ്സ് ചരിതാർത്ഥത്തെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ കൃതകൃത്യതയെ പ്രാപിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും തത്വഗ്രഹണത്തിൽ ഒരാൾക്ക് വിരക്തി അനുഭവപ്പെടത്തില്ല. അയാൾ ഗ്രഹിക്കുന്ന തത്വത്തെയാണെങ്കിൽ അവിടെ പറയുന്നു, ശബ്ദത്തിലുള്ള പ്രാതിപദികാർത്ഥം അതാണ് മാത്രമേ, അത് മാത്രമാണ് സർവത്ര അഭ്യസ്യത്തെ, പല ശബ്ദങ്ങളിലൂടെ ആ തത്വത്തെയാണ് ആവർത്തിക്കുന്നത്. ഈ മനസ്സിന്റെ സ്വഭാവം തന്നെ എന്താണ്? അതിനിങ്ങനെ ഉഴറി നടക്കുക എന്നുള്ളതാണ്. അത് നാനാ വിഷയങ്ങളിൽ എല്ലാം അലയുന്നത് ശബ്ദം എന്ന് പറയുന്ന ഒരു ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്. ശബ്ദത്തെ ആശ്രയിക്കുക ചിന്തിക്കാൻ കഴിയില്ലല്ലോ, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഒന്ന് വിശ്രമിക്കണമെങ്കിൽ എവിടെ വേണം? അത് തത്വത്തിലായിരിക്കണം. അതുകൊണ്ട് ആ തത്വത്തെയാണ് ഇവിടെ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തത്വമാണ് വിചാരത്തിൽ നിരന്തരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അനന്തമാണ്, ആനന്ദമാണ്. അപ്പോൾ പിന്നെ അവിടെ മനസ്സിനവിടെ അടങ്ങിയ മതിയാവും. അതാണ് അദ്വൈതവും മറ്റു ദ്വൈത ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം. ദ്വൈത ചിന്തകളെല്ലാം പൊതുവെ പറയാം, അതെല്ലാം വെളിപാട് മതങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോന്ന് വെളിപ്പെടുന്നു, അത് മാറി മാറി ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ വെളിപാടുകളിൽ അവരെ സ്വയം തന്നെ സംതൃപ്തരല്ല, കാരണം അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. സ്വയം തന്നെ അതിന് സംതൃപ്തി ഉണ്ടാകത്തില്ല. ഇന്നത്തെ വെളിപാടായിരിക്കില്ല നാളത്തെ വെളിപാട്. ഇതങ്ങനെയല്ല, ഇത് അറിവെന്ന് പറയുന്നത് തത്വനിഷ്ഠമാണ്. മാറുന്ന കാര്യങ്ങളല്ല ഇവിടെ പറയുന്നു. ഏത് ശബ്ദത്തിൽ പറഞ്ഞാലും ശരി, ഇവിടെ ഇപ്പോൾ പറയുന്നു എന്താണ് അടുത്ത് പറയുന്നത്? രസോ വൈസഹ. രസമെന്ന് പറയുന്നു എന്ന് വെച്ചാൽ ആനന്ദം തന്നെ, അതിനെ തന്നെ ആനന്ദമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വെളിപാടല്ല, മാറുന്ന വെളിപാടുകളല്ല. പിന്നെയോ തത്വം വെളിപ്പെടുന്നതാണ്, രണ്ടും രണ്ടാണ്. ഇവിടെ പറയുന്ന തത്വം രസമാണ് എന്ന് പറഞ്ഞാലും അർത്ഥമെന്ന് തന്നെ, ആനന്ദമെന്ന് പറയുന്നത് തന്നെ. രസം ഹീവായും ലബ്ധു ആനന്ദീ ഭൂതി. ഇവിടെ ആ രസത്തെ, ആ തത്വത്തെ ലഭിച്ചിട്ടാണ് ഒരുവൻ ആനന്ദത്തെ പ്രാപിക്കുന്നത്. അതാണ് പറഞ്ഞത് ഇതിൽ വിരസതയില്ല. ഏത് തരത്തിൽ വിചാരം ചെയ്താലും അവൻ ആ തത്വത്തിൽ തന്നെ എത്തിച്ചേരുന്നു. ആ തത്വം എന്ന് പറയുന്നതോ ഈ വിചാരങ്ങളുടെ അവസാനമാണ്. അപ്പോൾ വിചാരത്തിൽ തന്നെ അവൻ എന്ത് ചെയ്യുന്നു? ആ വിചാരത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ബാധ എന്ന് പറയുന്നത്. വിചാരത്തിൽ മുഖ്യമായി വരുന്നതാണ് ബാധ. എന്തിനാണോ താൻ അറിയുന്നത് ആ പരമാർത്ഥത്തെ, ആ പരമാർത്ഥത്തിൽ അന്യമായിട്ടുള്ളതന്നെ അവിടെ ബാധിക്കപ്പെടുന്നു. തത്വം മാത്രം ശേഷിക്കുന്നു. അതാണ് ഇവിടെ ആനന്ദം എന്ന് പറയുന്നത്. തത്വത്തെ പരമാർത്ഥത്തെയാണ് പറയുന്നു. രസംഹീയമായും ലബ്ധ അതിനെ നേടിയിട്ട് നേടുക എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയുക. ആനന്ദി ഭൂതി, ആ തത്വമാണ് എല്ലാത്തിനെയും നിലനിർത്തുന്നത്, തത്വമാണ് എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത്, തത്വമാണ് ഈ മനസ്സിനെ കൊണ്ട് വിചാരത്തെ അനുഷ്ഠിപ്പിക്കുന്നത് എല്ലാം. അതാണ് ഇവിടെ തോന്നുന്നു. കോ ഹീവ അന്യാത് കഹ പ്രാണ്യാത്, ആർക്കാണ് ഒന്ന് ചലിക്കാൻ കഴിയുന്നത്? ബാഹ്യമായ ചലനമായാലും ശരി, ആന്തരികമായ അതിസൂക്ഷ്മമായ പ്രാണചലനമായാലും ശരി, എല്ലാം ഈ തത്വത്തെ ആശ്രയിച്ചിട്ടാണ് സംഭവിക്കുന്നത് എന്നവന് ബോധം വരുന്നു. അതുകൊണ്ടാണ് അതിന് സാധാരണ ഭാഷയിൽ പറയുന്നത്. വാസുദേവ സർവമിതം എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഏതിനും അവൻ ആ തത്വത്തെയാണ് കാണുന്നത്. ഏതിനും തത്വത്തെ കാണുമ്പോൾ അവിടെ ഏത് തത്വമല്ലാത്തതും കാണുന്നുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ അതിനെന്ത് സംഭവിക്കുന്നു? അതിനവിടെ ബാധ സംഭവിക്കുന്നു. രണ്ടിനും ഒരുമിച്ച് കാണുകയല്ല. തത്വത്തെ കാണുമ്പോൾ അവിടെ തത്വമല്ലാത്തതിന് ബാധ സംഭവിക്കുന്നു സ്വാഭാവികമായിട്ട്. മരുഭൂമി കാണുമ്പോൾ ജലത്തിന് ബാധ സംഭവിക്കുന്നു. യദ്ദേശാകാശ ആനന്ദോന്നസ്യാത്. ഈ ആകാശം അവിടെ എന്താ പറഞ്ഞത്? ബ്രഹ്മം എന്ന് പറയുന്നതിന് പകരം ആകാശം എന്ന് പറഞ്ഞു. ആകാശസ്തത്ലിംഗ അതടുത്ത് വരും. അപ്പോൾ ആകാശം എന്നുള്ള ശബ്ദവും പറയാം. അവിടെ ആവർത്തിക്കുന്ന എന്താണ്? ഈ ശബ്ദങ്ങളെയല്ല. ആകാശ ശബ്ദം, ആനന്ദ ശബ്ദം, രസ ശബ്ദമല്ല. ആവർത്തിക്കുന്നതല്ല എന്താണ്? തത്വത്തെ. തത്വത്തിന് ഏക സ്വഭാവമാണ്. അതിനാവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാനാ ശബ്ദങ്ങളിലൂടെ ആ തത്വത്തെ തന്നെ ബോധിക്കുന്നു. അതാണ് അദ്വൈതബോധം എന്ന് പറയുന്നത്. അത് പറയുന്നു. അതുകൊണ്ട് സർവത്ര എന്താണ്? പ്രാതിപദിക അർത്ഥം മാത്രമേവ അഭ്യസ്യതയെ ആവർത്തിക്കുന്നത്. അർത്ഥത്തെയാണോ തത്വത്തെയാണോ അത് പലതരത്തിൽ പറയുന്നു. അതാണെങ്കിൽ പിന്നെ ഈ ആനന്ദമയം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ എടുത്തിട്ട് അവിടെ മയട്ട് എന്ന് പറയുന്ന പ്രത്യയത്തെ എടുത്തിട്ട് ആ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട കാര്യമില്ല. തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ജീവന്മാരെല്ലാം സദാ എന്താണ്? ആ ചുതിയിലാണ്, വീഴ്ചയിലാണ്. അതാണ് അവർ ദേഹ താതാത്മ്യത്തിൽ ജീവിക്കുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഇതിനപ്പുറം ഒരു തത്വത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നു. അത് സ്വാഭാവികമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ ജീവന്മാരിലും. അതല്ല ഇവിടെ വേണ്ടത്. എന്താണ്? ആ തത്വത്തിലുള്ള നിഷ്ഠയാണ്. അതിനിവിടെ നാനാശബ്ദങ്ങളിലൂടെ അതിനെ തന്നെ ആവർത്തിക്കുന്നു. അപ്പൊ അവിടെ ആനന്ദം എന്ന് പറയുമ്പോൾ ആ തത്വനിഷ്ഠയിൽ വരും. ആനന്ദമയൻ എന്ന് പറയുമ്പോൾ മാറിപ്പോയി. അത് ബഹിർമുഖമായപ്പോ അത് വിഷയഗ്രഹണമായി. സൈഷാനന്ദസ്യ മീമാംസാ ഭവതി അവിടെയും പറയുന്നു. ഇത് ആനന്ദത്തിന്റെ വിചാരമാണ്, മീമാംസയാണ്. മീമാംസ എന്ന് പറഞ്ഞ വിചാരം, അത് തന്നെ പറയുന്നു തത്വവിചാരം എന്ന് പറയും. പരമാർത്ഥ വിചാരമാണ്. അപ്പൊ അവിടെയും പറയുന്നത് എന്താണ്? പരമാർത്ഥത്തെ കുറിച്ചാണ്. അല്ലാതെ ആനന്ദമയനിലെ പരിച്ഛിന്നമായ സുഖത്തെക്കുറിച്ചല്ല പറയുന്നു. ആനന്ദം ബ്രഹ്മണോ വിദ്വാന്നം വിഭേദി കുതശ്ചന, ഒരേ വാക്യങ്ങളെ തന്നെ പല സന്ദർഭത്തിൽ പല താല്പര്യത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ആനന്ദം ബ്രഹ്മത്തെ ആനന്ദമായി അറിയുന്നു. എന്താ സാധാരണ സുഖമുള്ളവന് ഭയമില്ലേ? സുഖമുള്ളവന് ഭയമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട് എന്ന് വിചാരിച്ച് അടുത്ത നിമിഷം ഭയം വരാം. അപ്പൊ ഇവിടെ ആനന്ദം എന്ന് പറയുന്നത് അതല്ലല്ലോ. അതല്ലേ, ഒരാൾ വളരെ പരിശ്രമിച്ച് സമാധി നേടുന്നു. അപ്പോൾ സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഭയമുണ്ട്. ഞാൻ ഈ പരിശ്രമത്തിലൂടെ അലൗകികമായ ആനന്ദപൂർണമായ സമാധിയെ നേടും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പരിശ്രമിക്കുന്നത്. പക്ഷെ അയാളുടെ ഉള്ളിൽ ഭയമുണ്ട്, എനിക്ക് നേടാൻ കഴിയുമോ? നേടിയാൽ തന്നെ താനിതിൽ നിന്ന് വ്യതിചലിച്ചു പോകുമോ? ഭയമുണ്ട് അവിടെ. ഇനി ആനന്ദത്തെ നേടിയ അയാൾ ആ നേടിയതായതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ നേടുന്നു അതെല്ലാം നശിക്കും. അന്നശിക്കും, നശിക്കും, വീണ്ടും കടന്നു വരുന്ന ഭയമാണ്. അപ്പൊ അവിടെ എവിടെയാണ് അഭയം എന്ന് പറയുന്നത്? അഭയം എന്ന് പറയുന്നത് ഈ അദ്വൈത ബോധത്തിൽ മാത്രമേ ഉള്ളൂ, വേറൊരിടത്തും. എന്തുകൊണ്ട്? അത് ഭയരഹിതമാണ്, അതിന്റെ സ്വരൂപം തന്നെ. പരമാർത്ഥം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഭയം എന്ന് പറയുന്ന വികാരത്തിന് സ്ഥാനമില്ല. സുഖദുഃഖാദി വികാരങ്ങൾക്കൊന്നും തന്നെ സ്ഥാനമില്ലാത്തതുപോലെ ഭയത്തിനും അവിടെ സ്ഥാനമില്ല. അത് വികാര അതീതമായിരിക്കുന്നതാണ്. ഭയം ചിത്തവികാരമാണ്. അതാണെങ്കിലോ ചിത്തത്തിന്റെ സ്വരൂപമാണ്, സർവസ്വരൂപമായിരിക്കുന്നതാണ്. അപ്പോൾ സർവസ്വരൂപമായിരിക്കുന്ന ആ തത്വത്തെക്കുറിച്ചുള്ള ബോധം, അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞ എന്താണ്? വിദ്വാൻ. വിദ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്നവൻ എന്നാണ്. ബ്രഹ്മണോ വിദ്വാൻ, ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ്. എന്നുവെച്ചാൽ ഏതൊരുവനാണോ ആ പരമാർത്ഥ ബോധം പ്രകാശിക്കുന്നത്, ഏതൊരുവനാണോ തന്റെ സ്വരൂപത്തെ നിർവികാരമായ തത്വമായി അറിയുന്നത്, അങ്ങനെ അറിയുന്നവനെ സംബന്ധിച്ച് ഭയമില്ല എന്ന് പറയുന്നു. അപ്പൊ ഭയമില്ല എന്ന് കേട്ടുകഴിഞ്ഞാൽ ശരി, ഞാൻ ഇപ്പോ ഈ പറഞ്ഞപ്പോ ഞാനും അറിഞ്ഞു നിർവികാരമായ സ്വരൂപമാണ്. പക്ഷെ ഞാൻ പുറത്തോട്ടിറങ്ങി ആരെങ്കിലും എന്നെ ഒന്ന് ഭയപ്പെടുത്തിയാ ഞാൻ ഭയക്കും. ഇപ്പൊ തത്വത്തെ അറിഞ്ഞവന് ഭയമില്ല എന്നങ്ങനെ പറയുന്നു. അല്ല, ഇനി തത്വത്തെ അറിയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ശക്തി വിശേഷം അവനുണ്ടാകുകയാണോ? ഭയമേ വരത്തില്ല നെപ്പോളിയനെ പോലെ, പേടിയില്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒരു വരികയാണോ? ഭയങ്കര അസാമാന്യമായ ഒരു ചങ്കൂറ്റം വരികയാണോ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്താണ്? ബ്രഹ്മണോ വിദ്വാൻ, അറിയുന്നവൻ. ബ്രഹ്മം പരമാർത്ഥത്തെ അറിയുന്നവൻ, അവനിൽ ഭയമില്ലെന്ന് തന്നെ പറയുന്നു. എന്തുകൊണ്ട്? അവൻ ബ്രഹ്മത്തെ എന്തായിട്ട് അറിഞ്ഞത്? ആത്മാവായി. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് ബ്രഹ്മാത്മ ജീവാത്മ പരമാത്മ ഐക്യം, ജീവാത്മ പരമാത്മ ഏകത്വ ബോധം എന്നെല്ലാം പറയുന്നു. അപ്പോൾ തന്നെ ഈ ശരീര ഇന്ദ്രിയ മനോബുദ്ധി ഇവരുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നു, അതെല്ലാം അധിഷ്ഠാനമായിരിക്കുന്നു. സർവാത്മകമായ തത്വമായി അറിയുന്നിടത്ത്, പരമാർത്ഥമായി അറിയുന്നിടത്ത്, അവിടെ തന്നിൽ ആ പരമാർത്ഥത്തിൽ പിന്നെ ഭയമില്ല. അതാ പറയുന്നതിന്റെ താല്പര്യം. ഭയം വികാരമില്ലേ? തന്നെ നിർവികാരമായി അറിയണമെങ്കിൽ, താൻ സ്വയം നിർവികാര സ്വരൂപനാണെങ്കിൽ പിന്നെ വികാരമായ ഭയം തന്നിൽ എങ്ങനെ സംഭവിക്കും? അതാണ് അറിവ് കൊണ്ട് ഭയം മാറുന്നു എന്ന് പറയുന്നത്. അത് മാനസികമായി സാധാരണ പറയുന്ന തന്റെ ഇടമല്ല. അവനൊരു ധീരുവാണ്, അവൻ ധീരനാണ് എന്ന് പറയുന്നിടത്ത് പറയുന്ന ആ വ്യത്യാസം എന്താ? അത് അവിടെ ഭീരുത്വം എന്ന് പറയുന്നതും ധീരത എന്ന് പറയുന്നതും രണ്ടും മനസ്സിന്റെ വികാരങ്ങളാണ്. ഭീരുത്വം ഒരു മനസ്സിന്റെ വികാരം. അതേപോലെ തന്നെ ധീരത എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ വികാരമാണ്. ശാന്തി ദാന്തി പോലെയുള്ള ഒരു ഗുണമാണത്, ധൈര്യം. ഏത് പ്രതികൂല കാര്യങ്ങളിലും മനസ്സ് സ്ഥിരതയെ പ്രാപിച്ചിരിക്കുക, അതിനെക്കുറിച്ചുള്ള ആശങ്കകളിൽ പെട്ടിട്ട് മനസ്സിൽ ഭയം എന്ന് പറയുന്ന ഒരു വികാരം പ്രകടമാകാതിരിക്കുക. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? തത്വത്തിൽ ഭയമില്ല, ഭയം വികാരമാണ്, ചിത്തവികാരമാണ്. തത്വം എന്ന് പറയുന്നത് ആ ചിത്തത്തിന് ആധാരമാണ്. അവൾ ആ തത്വം എന്താണ്? താൻ. അപ്പോൾ താൻ സ്വയം തത്വമായിരിക്കെ, പരമാർത്ഥമായിരിക്കെ, തന്നിൽ വികാരൂപത്തിലുള്ള ഭയം നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധം അതാണ്. ഇപ്പൊ ചോദിക്കപ്പോ ഭയത്തിന് എന്ത് സംഭവിക്കും? ഭയം എന്ന് പറയുന്ന ഒരു വികാരമുണ്ടല്ലോ ചിത്തത്തിന്. ഇങ്ങനെ ഒരു ബോധം എന്ന് പറയുന്ന വികാരമുള്ളതുപോലെ തന്നെ ക്രോധ കാമ പോലെയുള്ള വികാരങ്ങൾ ഉള്ളതുപോലെ തന്നെ ഭയം എന്ന് പറയുന്ന വികാരവും ചിത്തത്തിലുണ്ട്. അതിനെന്താ സംഭവിക്കുന്നു? താൻ ധീരനായിരിക്കും അതോ ഭയന്നുകൊണ്ടിരിക്കും? അതിനെ മനസ്സിലാക്കേണ്ട ഇവിടെ ആ തത്വബോധത്തിന്റെ വെളിച്ചത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ വെളിച്ചത്തിൽ എന്ത് മനസ്സിലാക്കുന്നു? ഈ ചിത്തവികാരങ്ങളെല്ലാം തന്നെ, അത് ഭയമായാലും ശരി ധൈര്യമായാലും ശരി, അതിനെങ്ങനെ മനസ്സിലാക്കുന്നു? എങ്ങനെയാണ് അതിനെ ബോധിപ്പിക്കുന്ന? തത്വം പറയുന്നു, തത്വം ഇതിന്റെ സ്വരൂപം അത് പരമാർത്ഥമാണ്, അവിടെയുള്ള ഈ വികാര വിചാരങ്ങളെല്ലാം അത് പരമാർത്ഥമല്ല, അതിനാണ് ബാധ എന്ന് പറയുന്നു. അപ്പൊ വികാരങ്ങളെ സംബന്ധിച്ച് അതാണ് ബോധം. അപ്പോ ഈ പറയുന്ന തത്വം സ്വയം താനായതുകൊണ്ട് തത്വ ഭിന്നമായി എന്തെല്ലാം പ്രതീതമാകുന്നുണ്ടോ അത് അസത്യമാണെന്ന് ബോധിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ആ വിദ്വാൻ അറിയുന്നവനിൽ, അങ്ങനെ അവിടെ പറയുന്നു, ഭയം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നതാണ്. വിദ്വാൻ ന ബിഭേതി, അറിയുന്നവനിൽ ഭയം നിലനിൽക്കുന്നില്ല. അറിയുന്നവനിൽ കേവലം ഭയം മാത്രമല്ല, ഭയം എന്ന് പറയുന്നത് മനസ്സിന്റെ കാലുഷ്യത്തിന് ഹേതുവായിരിക്കുന്ന ഒരു പ്രധാന ശത്രുവാണ്. അതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞേ ഉള്ളൂ. ആ ഭയം പോലെ തന്നെ പ്രാമുഖ്യത്തെ അർഹിക്കുന്നതാണ് കാമക്രോധാദി വികാരങ്ങളെല്ലാം. എല്ലാ വികാരങ്ങളെ സംബന്ധിച്ചും ഇത് തന്നെയാണ് അദ്വൈതിയുടെ നിലപാട്. എന്താണ് അത്? പരമാർത്ഥമല്ല, സത്യമല്ല എന്ന് ബോധിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഇതിന്റെ ആവശ്യം എവിടെ വരുന്നു? ഏതൊന്നിന്റെയും നിഷേധം ആവശ്യമായി വരുന്നത് അത് പ്രാപ്തമാകുമ്പോഴാണ്. അങ്ങനെ നിഷേധത്തിന്റെ ആവശ്യം വരുന്നില്ല. ഒരുവന്റെ ഉള്ളിലേക്ക് കാമന പ്രാപ്തമാകുമ്പോൾ പറയുന്നു കാമിക്കരുത്. കോപം അവന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു കോപിക്കരുത്, അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗാഠനിദ്രയിൽ ഉപദേശങ്ങളൊന്നും ഇല്ലാത്തത്. അവിടെ കാമക്രോധാദികളൊന്നും തന്നെ പ്രാപ്തമാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ലൗകിക ജ്ഞാനത്തിന്റെ ആവശ്യമില്ല, ബ്രഹ്മജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അവിടെ പരമാർത്ഥ ബോധത്തിന്റെ ആവശ്യമില്ല, അവിടെ അസത്യബോധത്തിന്റെ ആവശ്യമില്ല, അവിടെ ഒന്നിനെയും ബാധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ജാഗ്രത അങ്ങനെയല്ല, ഇതെല്ലാം കടന്നു വരും, സ്വാഭാവികമായും കടന്നു വരും. അതിനെ പ്രതിരോധിക്കുന്നതിന്, അതിനെ തടഞ്ഞു നിർത്തുന്നതിന് ഉള്ള ഉപായത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അല്ല, അതിനെ പ്രതിരോധിക്കണം, അതിനെ തടഞ്ഞു നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ചിത്തവൃത്തികളെയൊക്കെ നിരോധിക്കുന്നു. പക്ഷെ ഈ പരിണാമത്തിന്റെ അനുസ്യൂതമായ പ്രക്രിയയിൽ ഈ ചിത്തപരിണാമങ്ങൾ ജന്മം മുതലേ അനുഭവപ്പെടുന്നു. ഇനി അതിനു മുമ്പുണ്ടായിരുന്നു, ഇനി ഈ മരണത്തിന് ശേഷം അത് നിലനിൽക്കും, ഇക്കാര്യങ്ങൾ ഒന്നും ഒരു നിശ്ചയമില്ല. അതിനെക്കുറിച്ചുള്ള ഓരോ കാഴ്ചപ്പാടുകളുണ്ടെന്നേ ഉള്ളൂ, ഒന്നും ഇവിടെ നമുക്ക് നിശ്ചയിക്കാം, ഈ ജന്മത്തീരുന്നു കൊണ്ട് നിശ്ചയിക്കാൻ പറ്റില്ല. മുമ്പ് ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു, ഇനി ഇത് ശേഷിക്കുമോ ഇല്ലയോ, അതെല്ലാം ഓരോ സിദ്ധാന്തങ്ങളായിട്ട് നിൽക്കും. അന്നുമ്പുണ്ടായിരുന്നു, പൂർവ്വജന്മത്തിന് അതുണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞാലിത് അവശേഷിക്കും. അതുകൊണ്ടെന്താണ് ഈ പരിമാണ പ്രക്രിയയുടെ തുടക്കവും ഒടുക്കവും പിടിയില്ല. അതുകൊണ്ടാണ് ഇതിന് അനാദി അനന്തം എന്ന് പറയുന്നത്. ഇതിന്റെ നിരോധത്തിനൊരു ഗ്യാരണ്ടിയില്ല. ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു പരിശ്രമവും കൂടാതെ തന്നെ സുഷുപ്തിയിൽ ഇതെല്ലാം നിരോധിതമായി, എല്ലാം അപ്രത്യക്ഷമായി. പക്ഷെ വീണ്ടും ജാഗ്രതത്തിലേക്ക് എല്ലാം വീണ്ടും കടന്നു വന്നു. ജാഗ്രതത്തിൽ ബോധപൂർവം ഇതിനെയൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊരു ജാഗ്രതത്തിൽ കടന്നു വരില്ല എന്നാർക്കും പറയാൻ കഴിയില്ല. ചിലപ്പോൾ വരാതിരിക്കാൻ വന്നെന്നും വരാം. അതുകൊണ്ടാണ് അദ്വൈതി ഈ നിരോധ മാർഗത്തെ ഉപേക്ഷിക്കുന്നത്, ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതെന്ന്. ഇനി നിരോധിച്ചവരുടെ അനുഭവം എന്താണ്? അവരെ നിരോധിക്കുന്നു, ബലാത്കാരമായി ഇതിനെല്ലാം നിരോധിച്ചു. ഇതിനെ നിരോധിച്ച എന്താ സംഭവിക്കുന്നത്? സമാധി ഉള്ള നല്ല കാര്യമാണ്. ഇതെല്ലാം നിരുദ്ധമായി, നിരുദ്ധയോഗം, നിരുദ്ധ സമാധി. പക്ഷെ എന്താ കാരണമെന്നറിയില്ല. ഉടനെ അടുത്ത് സംഭവിക്കുന്നത് എന്താണ്? വ്യുത്ഥാനം, വീണ്ടും പഴയതെല്ലാം കടന്നു വരുന്നു. ആ സുഖമെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഏതൊരു നിരോധത്തിന് വേണ്ടിയിട്ടാണോ താൻ കഠിനമായി പരിശ്രമിച്ചത്, അതേ നിരോധത്തിന് വേണ്ടി വീണ്ടും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്? വിധാനം എന്ന് പറയുന്നത് സമാധിയോടൊപ്പം വരുന്നു. ആ ശരി, അത് അങ്ങനെയാണെങ്കിലും മരണത്തോടുകൂടി അവസാനിക്കുന്നു പറഞ്ഞാൽ ശരി, അത് സമ്മതിക്കും. പക്ഷെ മരണം വരെ എന്ത് ചെയ്യണം? അഭ്യാസം തുടർന്നുകൊണ്ടേയിരിക്കണം. ആ സുപ്തേരാമൃതേകാലം എന്ന് പറയുന്നില്ലേ, ഉറങ്ങുന്നതുവരെ മരണം വരെ. ഇതൊരു നൂലാമാലയാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ എന്താ പറയുന്നത്? നിരോധം ഉപായമല്ല ഇതിന്. താത്കാലികമായ ഉപായമാണ്. കുറച്ചു സമയം ഇതിനെല്ലാം വിട്ടിട്ടിരിക്കാം, അതൊരു കാര്യം തന്നെയാണ്, ചെറിയ കാര്യമില്ല. ഇതിനെല്ലാം വിസ്മരിച്ചിരിക്കുക, ഇതെല്ലാം അപ്രത്യക്ഷമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ സുഷുപ്തിയല്ലേ നല്ലത്? അവിടെയും ഇതെല്ലാം വിട്ടിരിക്കുന്നു, അവിടെയും ആനന്ദമാണ്. താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആനന്ദമാണത്. കാരണം വീണ്ടും വീണ്ടും താൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചില്ലെങ്കിലും താൻ അറിയാതെ തന്നെ അവിടേക്ക് തന്നെ എത്തിച്ചേരുന്നു. ഏതെല്ലാം അഭ്യാസം നടത്തിയാലും ശരി, നിശ്ചിതമായി എത്തിച്ചേരുന്ന ഒരു വിശ്രാന്തി സ്ഥലമുണ്ടെങ്കിൽ അത് സുഷുപ്തിയാണ്. എന്നാ പിന്നെ അതുപോലെ സുഷുപ്തിയെയും വൃത്തിയെന്ന് കണ്ടുകൊണ്ടാണ് യോഗി നിരോധിക്കുന്നത്. ഫലത്തിലൊന്ന് തന്നെ, രണ്ടിടത്തും അനുഭവിക്കുന്ന എന്താണ്? വിശ്രാന്തി. യത്നം കൊണ്ട് ക്ഷീണിക്കുമ്പോഴാണല്ലോ സുഷുപ്തിയിലേക്ക് പോകുന്നത്. അത് ശരിയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ അങ്ങനെ വരും, പരിപൂർണമായ വിശ്രാന്തി അനുഭവിച്ച് പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണ് മടങ്ങി വരുന്നത്. പക്ഷെ മടങ്ങി വന്നു കഴിഞ്ഞാലോ വീണ്ടും ഈ നൂലാമാലകളിൽ തന്നെ. അതുകൊണ്ട് അതല്ല, നിരോധം കൊണ്ട് ഇതിനെ ഒഴിവാക്കി നിർത്തിയിട്ട് സ്ഥായിയായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും അത് കടന്നു വരും. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? അവനിൽ ഭയം ഇല്ല. ഇവിടെ വിദ്വാൻ അറിവ് കൊണ്ട് ഭയത്തെ ഇല്ലാതാക്കുന്നു, ഭയത്തിന്റെ സത്യത്വത്തെ ഇല്ലാതാക്കുന്നു, ഭയത്തിന്റെ നിലനിൽപ്പ്, നിലനിൽപ്പിനെയാണ് നമ്മൾ പറയുന്ന ഉണ്മ, അതിനെ ഹനിക്കുന്നു. അതെന്താണ്? ബാധ. അത് തന്നിലില്ല എന്ന് ബോധിക്കുന്നു, അതിനപ്പുറം സാധ്യമല്ലെന്നാണ്. ഇവിടെ പറയുന്നത് അതുകൊണ്ട് അവിടെ പറയുന്നു, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ നമ്മിഭേദി പുതശ്ചനേരി. ആ ആനന്ദം അതെന്താണ്? ആനന്ദം ബ്രഹ്മേതി വേദാന. ഇവിടെ ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. അതിനെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത്, അതിനെ തന്നെയാണ് രസമെന്ന് പറഞ്ഞത്. എന്താ ഈ പല ശബ്ദങ്ങളിലൂടെ പല അർത്ഥത്തപ്പെട്ടു? എല്ലാ ശബ്ദങ്ങളിലൂടെയും ഒരു തത്വത്തെ, ഒരു പരമാർത്ഥത്തെയാണ് കിട്ടുന്നത്. അതിനെയാണ് ബോധിപ്പിക്കുന്നത്. ഇത് ഇങ്ങനെ എല്ലാം ആവർത്തിച്ച് എന്താണ് തത്വത്തെ വെളിപ്പെടുത്തേണ്. അതുകൊണ്ടിവിടെ ശബ്ദത്തിന്റെ ആവൃത്തിയല്ല, തത്വത്തിന്റെ ആവൃത്തിയാണ്. ഇവിടെ എത്ര താല്പര്യം അതിനെയാണ് പറയുന്നത് തത്വനിഷ്ഠ എന്ന് പറയുന്നത്, തത്വത്തിന്റെ നിഷ്ഠയാണ്. അതാണ് അദ്വൈത ബോധം കൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രകടനത്തിലും വശികാരൻ ശ്രുതി മൊത്തം അരിച്ചു പറക്കി എല്ലാ ഭാഗങ്ങളും നോക്കി, എന്നിട്ട് ബ്രഹ്മസൂത്രം മൊത്തം എന്താ ചെയ്യുന്നത്, ശ്രുതിയെ എല്ലായിടവും പരിശോധിക്കുകയാണ്. പറയും സർവത്ര അതാവശ്യപ്പെടുന്ന എന്താണ്, ഈ തത്വത്തെ ഉറപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ഈ തത്വത്തിലെ നിഷ്ഠയാണ്, അല്ലാതെ മറ്റു കർമ്മങ്ങളോ ഉപാസനകളോ അല്ല. അതെല്ലാം അവിടെയുണ്ട്, അതിലുള്ള നിഷ്ഠയെക്കുറിച്ചല്ല പറയുന്നത്. അതൊക്കെ ആകാം, കർമ്മം ആവശ്യമുള്ളവർക്ക് അതാകാം, ഉപാസനകൾ ആവശ്യമുള്ളവർക്ക് നാനാ തരത്തിലുള്ള ഉപാസനകളുണ്ട്. പക്ഷേ വേദത്തെ ശ്രവിക്കുന്നവന്, വേദത്തിന്റെ ശ്രോതാവിന് നിഷ്ഠ വേണ്ടത് ഈ തത്വത്തിലാണ്. ബാക്കിയുള്ളതെല്ലാം ക്ഷണികം, അല്പമായ കാര്യങ്ങൾ. അതൊന്നും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമല്ല. അതുകൊണ്ട് ഇവിടെയും ആ തത്വത്തെ തന്നെ വെളിപ്പെടുത്തുകയാണ് ശ്രുതി ചെയ്യുന്നത്. ഇതിച ആനന്ദമയ ശബ്ദസ്യ ബ്രഹ്മവിഷയത്വം നിശ്ചിതം ഭവേ തത് ഉത്തരേഷു ആനന്ദമാത്ര പ്രയോഗേഷു അപ്പൊ ഈ ആനന്ദമായ അഭ്യാസ കൽപ്പിയത. അപ്പോ ഇവിടെ നിന്ന് ഒരു കാര്യം ഉറപ്പിച്ചു, എന്താണോ ഇവിടെ ആനന്ദമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പരമമായ താല്പര്യം ബ്രഹ്മം തന്നെയാണ്. അല്ലാതെ ആനന്ദമയം എന്ന് പറയുന്നുണ്ട് പരിച്ഛിന്നമായ ആനന്ദമുള്ള ഒന്നിനെ അല്ല ഇവിടെ പറയുന്നത്. അതല്ല പരമാർത്ഥം, അതല്ല ഇവിടെ ബ്രഹ്മം എന്നുള്ള ശബ്ദം പറഞ്ഞതിൻ്റെ അർത്ഥം പരമാർത്ഥം. ആനന്ദമായ ശബ്ദത്തിൽ നിന്ന് ഒരാൾക്ക് എന്തിനേയും ഗ്രഹിക്കാം, അത് പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കുകയാണെങ്കിൽ ശരി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പുസ്തകം എന്റെ മുമ്പിലിരിക്കുന്നു, അതെന്താണ് നാനാ അവയവങ്ങളോടുകൂടിയ ക്ഷണികമായി നശിക്കുന്ന രൂപവും ആകൃതിയുമുള്ള ഒരു പദാർത്ഥമാണ്. ഇതിൽ രണ്ട് ഭാവമുണ്ട്, ഒന്ന് ഈ പദാർത്ഥ ഭാവം, മറ്റൊന്ന് ഇതിലെ സദ്ഭാവം. അപ്പോൾ ഇത് ഇന്ന് കണ്ടിട്ട് ഞാൻ പറയുന്നു, ശ്രുതി പറയുന്നത് സർവം ഖല്ലിതം ബ്രഹ്മ എന്നാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകവും സത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആകൃതി രൂപവും എല്ലാമുള്ള ഇതിന്റെ ഈ പദാർത്ഥ ഭാവം സത്തന്നല്ല. എന്തുകൊണ്ട്? ഈ പദാർത്ഥ ഭാവം എന്റെ കൺമുമ്പിൽ തന്നെ ക്ഷണികമായി നശിച്ചു പോകുന്നതാണ്. അപ്പൊ ഏതെന്നാണോ ഞാനിവിടെ ഉത്പത്തി സ്ഥിതി നാശത്തോടുകൂടിയതായി മനസ്സിലാക്കുന്നത്, അതിനാണ് പദാർത്ഥ ഭാവം എന്ന് പറയുന്നത്. അത് പരമാർത്ഥമെന്നല്ല ഇത് സത്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എനിക്ക് പറയാൻ കഴിയത്തില്ല. എന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെല്ലാം എനിക്ക് അനുഭവമാണ്, പ്രതിക്ഷണം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സർവവും ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷണിക ഭാവങ്ങളാണ് സത്യമെന്നല്ല പറയുന്നത്. ആനന്ദമയനെ സംബന്ധിച്ചും അതുപോലെയാണ് പറയുന്നത്. ആനന്ദമയൻ എന്ന് പറയുമ്പോൾ പ്രിയമോദ പ്രമോദാദി ഭാവങ്ങളോടുകൂടിയിരിക്കുന്ന ആനന്ദം എന്ന് പറയുന്ന ആ പദാർത്ഥഭാവം വസ്തുഭാവം അത് സത്യമൊന്നല്ല. എന്നാൽ സത്യമെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറയുകയാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഇത് സത്യമെന്ന് പറയണമെങ്കിൽ ഇതിൽ അന്തർഭൂതമായിരിക്കുന്ന ഒരു തത്വമുണ്ട്. ആ തത്വത്തെ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും എന്റെ അനുഭവത്തിന് വിഷയമാകുന്നുണ്ട്. ഒന്ന് ഇതിന്റെ ക്ഷണിക ഭാവം, ഷഡ്ഭാവവികാരങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഭാവം. അതേസമയം ഇതേ വസ്തുവിൽ തന്നെയുള്ള ആ ഷഡ്ഭാവ വികാരങ്ങൾക്ക് ആധാരമായിരിക്കുന്ന സത് സ്വഭാവം, അതിലേതിനെയാണ് ഞാൻ സത്യമെന്ന് പറയുന്നു. അസത്യമെന്ന് ബോധ്യപ്പെട്ട അംശത്തെ അല്ല. അതുകൊണ്ടെന്ന് പറയും, ഈ എനിക്കിവിടെ അസത്യമെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഈ അംശം അത് സത്യത്തിൽ ബാധിതമായതാണ് എന്ന് പറയും. ഇതിന്റെ ഈ വൈകാരിക ഭാവത്തിന്, ഈ ക്ഷണിക ഭാവത്തിന് സത്യത്വമില്ല, മറിച്ച് അത് സത്യത്തിൽ ബാധിതമാണ്. അത് പരമാർത്ഥമല്ല എന്ന് ഞാൻ ബോധിപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അറിയണ്ട എന്താണ്, എന്താണ് പരമാർത്ഥം എന്നാണ്. പുസ്തകത്തെ ഞാൻ കാണുമ്പോഴും എന്റെ ശരീരത്തെ കാണുമ്പോഴും എന്റെ താല്പര്യം ഇതിലുള്ള പരമാർത്ഥം എന്താണോ, ഈ കാണുന്ന പദാർത്ഥഭാവമാണോ അതോ ഇതിലൊരു സത്യത്വമുണ്ടോ. അപ്പോ ഇതിൽ കാണുന്ന ഈ പദാർത്ഥബാധം സത്യമല്ല എന്ന് ബോധിക്കുകയും ഇതിലുള്ള സത്യത്തെ ഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതേ ഉദാഹരണം വെച്ചുകൊണ്ട് ആനന്ദമയനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ആനന്ദമയൻ അതിന്റെ ആ പ്രിയമോദ പ്രമോദാദി ഭാവങ്ങളോടുകൂടിയിരിക്കുന്ന ഇതിനെ പരമാർത്ഥമെന്നാണ് നിശ്ചയിക്കുകയാണെങ്കിൽ ഇതിനെ തന്നെ ആവർത്തിച്ചന്, ആനന്ദമയൻ എന്നുള്ളതിനെ ആവർത്തിച്ചന്, അതല്ല ആവർത്തിക്കുന്നത് ആനന്ദത്തെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ സർവം ഖലിതം ബ്രഹ്മ എന്ന് പറയുന്നിടത്തും തത്വത്തെ അവിടെ വെളിപ്പെടുത്തുമ്പോൾ എന്താണോ തത്വമല്ലാത്തത് അതിനെ ബാധിച്ചിട്ടാണ് തത്വത്തെ വെളിപ്പെടുത്തുന്നത്. അതിനെ അസത്യമെന്ന് ബോധിപ്പിച്ചുകൊണ്ടാണ് തത്വത്തെ വെളിപ്പെടുത്തുന്നത്. അതാണ് നാമരൂപങ്ങളുടെ എല്ലാം സ്ഥിതി. അതിന് ഭാഷ്യകാരൻ പറയും, ഈ കാണുന്നതെല്ലാം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം പരമാർത്ഥരൂപേണ സത് എന്ന് പറയും. അല്ലാതെ സത്തെന്ന് പറയത്തില്ല. ഇതിനെ സത്തെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു, കാണുന്നതിനെല്ലാം ബ്രഹ്മമെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു, ഇതിനൊരു പരമാർത്ഥ സ്വരൂപം ഉണ്ടായ രൂപത്തിൽ സത്. പിന്നെ പ്രതീതി രൂപേണ അസത്. അതുകൊണ്ട് ഇവിടെ ആനന്ദമയൻ ആ പ്രിയമുദാദി അവയവങ്ങളോടുകൂടി അത് സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ തത ഉത്തരേഷു ആനന്ദ മാത്ര പ്രയോഗേഷു ഒക്കെ ആനന്ദമയ അഭ്യാസ കൽപ്പിയത്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഭാഗങ്ങളിലെല്ലാം ആനന്ദമയന്റെ അഭ്യാസ ആവർത്തിയാണ് വരേണ്ടിയിരുന്നത്. അങ്ങനെയല്ല, വരുന്ന ഭാഗങ്ങളെല്ലാം കേവലം ആനന്ദത്തെയാണ് ആവർത്തിക്കുന്നത്. എങ്ങനെ? രസോ വൈസഹ രസം ഹേവായം ലബ്ധ ഭവതി ശേഷ ആനന്ദസ്യ മീമാംസ. എന്താണോ നമ്മൾ കാണുന്നത്, എന്താണോ നമ്മൾ അറിയുന്നത്, അതിൽ ഏതാണ് ഗ്രാഹ്യമായിട്ടുള്ള അംശം, ഏതാണ് ത്യാജ്യമായിട്ടുള്ള അംശം എന്ന് ഊഹ അപോഹങ്ങളിലൂടെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. നമ്മൾ സാധാരണ ഊഹാപോഹം ആ പറഞ്ഞൊരു ഊഹാപോഹമാണെന്ന് പറയും. ഊഹാപോഹം എന്ന് വെച്ചാൽ ശരിയല്ലെന്നാണ്. പക്ഷെ ഊഹം അപോഹം എന്ന് പറയുന്നത് തത്വത്തെ നിർണയിക്കുന്നതിനുള്ള ഉപായമാണ്. അസത്യത്തെ ബോധിക്കുന്നതിനുള്ള, ലോകത്തിൽ അങ്ങനെയല്ല, ലോകഭാഷയിൽ അങ്ങനെയാണ് ഊഹാപോഹം. അത് ശരിയല്ല, അത് അവന്റെ ഒരു ഊഹാപോഹമാണ്, സത്യമായിക്കൊള്ളണമെന്നില്ല. ഇവിടെ അങ്ങനെയല്ല, ഈ പറയുന്ന ചിന്താരീതിയാണ് ഊഹാപോഹം എന്ന് പറയുന്നത്. ആനന്ദമയൻ എന്താണ് പ്രിയമോദ പ്രമോദ അവയവങ്ങളോടുകൂടിയിരിക്കുന്നത് അതാണ് സത്യമെങ്കിൽ, അതാണ് പരമാർത്ഥമെങ്കിൽ, തുടർന്നു വരുന്ന ഭാഗത്ത് ആനന്ദമയ അഭ്യാസം ആണെന്ന് നമുക്ക് പറയാമായിരുന്നു. ആ തത്വത്തെയാണ് ആവർത്തിക്കുന്നതെന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ശ്രുതി ഏത് രൂപത്തിലാണോ ആനന്ദമയനെ അവതരിപ്പിക്കുന്നത്, പ്രിയമോദ പ്രമോദാദി, അത് സത്യമല്ല. അതുകൊണ്ട് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ആനന്ദമയ അഭ്യാസമല്ല, ആ തത്വത്തിന്റെ അഭ്യാസമല്ല, മറിച്ച് അതിനെ ബാധിച്ചുകൊണ്ട് വരുന്ന പരമാർത്ഥത്തിന്റെ അഭ്യാസമാണ്, ആവൃത്തിയാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഇന്നത്തു ആനന്ദമയസി ബ്രഹ്മത്വം അസ്തി? ആ രൂപമല്ല ബ്രഹ്മമെന്ന് പറയുന്നത്, അത് ബാധിതമാകുന്ന രൂപമാണ്. ഈ കാണുന്ന രൂപമല്ല ബ്രഹ്മമെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇത് ബാധിതമാണ്, കാരണം ഇതെനിക്ക് അസത്യമെന്ന് ബോധിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എന്റെ ഈ ശരീരത്തെ, നാമരൂപാത്മകമായിരിക്കുന്ന ഈ ശരീരത്തെ അല്ല ബ്രഹ്മമെന്ന് പറയും. എന്തുകൊണ്ട്? ഇതിനെനിക്ക് അസത്യമെന്ന് ബോധിക്കാൻ കഴിയുന്നുണ്ട്. യുക്തിയിലൂടെയും അനുഭവത്തിലൂടെയും ശ്രുതിയിലൂടെയെല്ലാം എനിക്ക് ബോധിക്കാൻ കഴിയും. ഇതെന്റെ അബാധിതമായ രൂപമല്ല, ഇത് ബാധിതമായ രൂപമാണ്. അപ്പൊ ഇതിനെങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും? അതാണ് ഇവിടെ പറയുന്നത്, ഇന്നത്വം ആനന്ദമയസ്തി ബ്രഹ്മത്വം അസ്തി. എന്തുകൊണ്ട്? പ്രിയ ശിരസ്വാദി ഭീർ ഹേത് ഭീർ ഇത്യാഭോചാമം മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. പ്രിയ തസ്യ പ്രിയമേവ ശിര മോദ ദക്ഷിണപക്ഷ പ്രമോദ ഉത്തരപക്ഷ ആനന്ദ ആത്മ ഇങ്ങനെയെല്ലാം വർണ്ണിക്കുകയാണ്. അവയവകൽപ്പന അവിടെ വന്നിരിക്കുന്നു. ഇവിടെയും അത് തന്നെയാണ്. എന്റെ ശരീരത്തിൽ എനിക്ക് അവയവകൽപ്പനയുണ്ട്. എന്റെ ശിരസ്, എന്റെ കാല്, എന്റെ കൈ എന്നെല്ലാം പറയുന്നു. പുസ്തകത്തിൽ അവയവകൽപ്പനയുണ്ട് എന്നുവെച്ചാൽ അവയവ അനുഭവമുണ്ട്. ഇത് അംശാംശി ഭാവത്തിലിരിക്കുകയാണ്. അത് എന്റെ അനുഭവത്തിലും യുക്തിയിലും എല്ലാം അസത്യമാണെന്ന് എനിക്ക് ബോധിക്കാൻ കഴിയും. അത് ബാധിതമാണ്. അതങ്ങനെ പരമാർത്ഥമാവും. അതാണ് പറയുന്നത്, ആനന്ദമയസ്യ ബ്രഹ്മത്വം അസ്തി. ആനന്ദമയമായ ആ രൂപം അത് പരമാർത്ഥമല്ല. ഇവിടെ ആ ശ്രുതിവാക്യത്തിൽ പറയുന്ന ആനന്ദമയം എന്ന് പറയുന്ന ആ ശബ്ദത്തെ എടുത്തുകൊണ്ട് അതിലൂടെ ഭാഷകാരൻ ശ്രമിക്കുന്ന എന്താണ്? ആ ശ്രോതാവിന്റെ പരമാർത്ഥം എന്താണെന്ന്, ആ ശ്രോതാവിന്റെ നിജസ്ഥിതി എന്താണെന്ന് അയാളെ ബോധിപ്പിക്കുകയാണ്. കാരണം ഇതെല്ലാം ഇവിടെ അവനിൽ തന്നെയാണ്. അന്നമയവും പ്രാണമയവും മനോമയവും വിജ്ഞാനമയവും ആനന്ദമയവും എല്ലാം തന്നെ തന്നെയാണ്. തന്നിൽ നിന്ന് അന്യമായ ഒന്നല്ലല്ലോ, തന്നിൽ തന്നെ. അതിൽ എന്താണ് പരമാർത്ഥം, എന്താണ് ബാധിതം, ഇതിനെ വേർതിരിച്ച് കാണിക്കുകയാണ്. എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ അവിടെ ബാധിതമാകാൻ മറ്റൊന്നുണ്ടോ എന്ന് ചോദിക്കും. ബാധിതം എന്ന് പറയുന്നതിന്റെ താല്പര്യം തന്നെ അതാണ്, മറ്റൊന്നില്ല എന്നാണ്. അപ്പൊ മറ്റൊന്നിനെ ഉണ്ടാക്കിയിട്ട് ബാധിക്കുകയല്ല. അതിന്റെ താല്പര്യം തന്നെ അതാണ്, ആ തത്വത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നില്ല. എല്ലാം എന്താണ്? ആ തത്വസ്വരൂപമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആനന്ദമയൻ ആ പ്രിയമോദാദി അവയവ രൂപത്തിൽ അവയവഭാവത്തിൽ അത് പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? പ്രിയ ശിരസ്വാദി പേർ ഹേതു പേർ പ്രിയ തസ്യ പ്രേമേവ ശിര എന്നും മറ്റോടെ വർണ്ണിച്ചിരിക്കുന്നു. തസ്മാത് ശ്രുത്യന്തരേ വിജ്ഞാനമാനന്ദം ബ്രഹ്മ ഇതി ആനന്ദ പ്രാതിപദികസ്യ ബ്രഹ്മണി പ്രയോഗ ദർശനാ യദേഷ ആകാശാനന്ദോന്നസ്യാദിത്യാദി ബ്രഹ്മവിഷയപ്രയോഗോ നതു ആനന്ദമയ അഭ്യാസ ഇത്യവഗന്തവ്യം. അതുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം മാറ്റി മാറ്റി പ്രയോഗിക്കുന്നു. ആനന്ദമയോ എന്ന് പറയുന്നു, പിന്നീട് ആനന്ദം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ശബ്ദങ്ങൾ മാറ്റി പ്രയോഗിക്കുന്നത് കൊണ്ട് അർത്ഥത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് കരുതുന്നുണ്ട്. അതിൻ്റെ എല്ലാം താല്പര്യം എന്താണ്? പരമാർത്ഥത്തെ, തത്വത്തെ ബോധിപ്പിക്കുക. എന്തിന് സംസാരം എന്ന് നടത്തിക്ക്? സംസാരം നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സംസാരത്തിന്റെ ബാധ അത് സംഭവിക്കുന്നു. കോപം നിവർത്തിക്കുക, കാമം നിവർത്തിക്കുക, ഭയം നിവർത്തിക്കുക, ലജ്ജ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം ബാധ അവനിൽ സംഭവിക്കണം. അതാണ് അദ്വൈതത്തിന്റെ താല്പര്യം. അതുകൊണ്ട് അതെവിടെ സംഭവിക്കും? അവനിൽ. അതിവിടെ ഈ ജാഗ്രതയിലെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ അവിടെ സത്വമായി ഏകീഭവിച്ചിരുന്നിട്ടും അവൻ ജാഗ്രതയിൽ വന്നിട്ട് വിചാരം ചെയ്യേണ്ടി വരുന്നു. ഇതല്ലാതെ സംസാരം എന്ന് ഇവിടത്തേക്ക് ഉപായങ്ങളുണ്ട്? പിന്നെ മറ്റുപായങ്ങൾ നിർദ്ദേശിക്കുന്നതോ? ഒരുപാട് തന്ത്രമന്ത്ര യന്ത്രങ്ങളെല്ലാം ഉണ്ടല്ലോ സംസാരം നിവർത്തിക്ക്, അതെല്ലാം ഉപകരിക്കുമെന്ന് പറയുന്നത്. അതെല്ലാം പരമാർത്ഥത്തിലുള്ള കൽപ്പനകൾ. പരമാർത്ഥ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പരമാർത്ഥത്തിൽ എന്തും കൽപ്പിക്കാം. ഒരാൾക്ക് ഈ ശരീരത്തെ കൽപ്പിക്കാമെങ്കിൽ, ഈ പ്രപഞ്ചത്തെ കൽപ്പിക്കാമെങ്കിൽ, തത്വത്തിൽ ഇത്തരം കൽപ്പനകൾ പ്രകടമാകാമെങ്കിൽ, ഇവിടെ നാനാ പ്രക്രിയകളെ കൽപ്പിക്കാം, എന്തും കൽപ്പിക്കാം. അതിനൊക്കെ ആ സ്ഥാനമേ ഉള്ളൂ. അതാണ് തസ്മാത് ശ്രുത്യന്തരേ, മറ്റു ശ്രുതികളിലും വിജ്ഞാനമാനന്ദം ബ്രഹ്മ ഇതി ആനന്ദ പ്രാതിപദികസ്യ ബ്രഹ്മണി പ്രയോഗ ദർശനം. ഇവിടെ ആനന്ദം ആനന്ദമയോ എന്നല്ല, ആനന്ദം എന്ന് പറയുന്ന പ്രാതിപദിക ശബ്ദം എന്നുവെച്ചാൽ കേവലമായ ശബ്ദം, മുഖ്യമായ അർത്ഥത്തെ പ്രതിപാദിക്കുന്ന ശബ്ദം. പ്രാതിപദികം എന്ന് പറയുന്ന വ്യാകരണത്തിൽ വരുന്ന ശബ്ദമാണ്. ബ്രഹ്മണി പ്രയോഗ ദർശന അവിടെയും ആനന്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് പരമാർത്ഥം എന്നുള്ള അർത്ഥത്തിലാണ്, തന്റെ തന്നെ തത്വം എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഏകദേശ ആകാശ ആനന്ദോ നസ്യാദിത്യാദി ബ്രഹ്മവിഷയപ്രയോഗോ അവിടെയും എന്താണ്? ബ്രഹ്മത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഏകദേശ ആകാശ ആനന്ദോ, ആകാശ ആനന്ദ ശബ്ദങ്ങളെല്ലാം തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇത്യാദി ബ്രഹ്മവിഷയപ്രയോഗത്തു ആനന്ദമയ അഭ്യാസ, ഇതൊന്നും ആനന്ദമയ അഭ്യാസം, ആനന്ദമയനല്ല അവിടെ തേക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ സർവത്ര ശ്രുതിയിൽ വിചാരത്തിൽ തത്വത്തെയാണ് ആവർത്തിക്കുന്നത്, തത്വമല്ലാത്ത ഒന്നിനെയല്ല എന്ന. അതാണ് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. ദ്വൈതത്തിൽ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പ്രക്രിയകൾ പറയുന്നുണ്ട്, പക്ഷെ അത് പരമാർത്ഥം എന്നവർക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പരമാർത്ഥമല്ലാത്ത കാര്യങ്ങൾ അവിടെ ആവർത്തിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നു. ഇവിടെ പറയുന്നതല്ല, വിചാരം ചെയ്യാൻ ഒന്നേ ഉള്ളൂ, പരമാർത്ഥം മാത്രം. പരമാർത്ഥമല്ലാത്തതിനെ അത് അസത്യം ഒന്ന് ബോധിച്ചാൽ മതി, അതിന് വിചാരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതാണ് അദ്വൈതത്തിന്റെ നിലപാട്. അതായത് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണെങ്കിൽ ഒരുവന് പരമാർത്ഥത്തെ ബോധിക്കുക എന്നുള്ളതാണ് താല്പര്യമെങ്കിൽ, മറ്റതിനെ എന്തു പറയും? ബാധിത വ്യവഹാരം എന്ന് പറയും. മറ്റു കാര്യങ്ങൾ അത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചു എന്നാലും വ്യവഹാരം നടക്കുന്നു. ക്ഷുത്പിപാസാദികളെ പോലെ ഇത് സത്യമല്ല എന്ന് ബോധിച്ചു എന്നാലും അന്നം ഭക്ഷിക്കുന്നു. വിശപ്പ് അനുഭവപ്പെടുന്നു, അന്നം ഭക്ഷിക്കുന്നു. അപ്പൊ അത് പരമാർത്ഥ ബുദ്ധിയുടെ അല്ല ചെയ്യുന്നു, പരമാർത്ഥമല്ല എന്ന് ബോധിച്ചിട്ട് വന്നു നടക്കുന്നു. ബാധിത വ്യവഹാരം എന്ന് പറയുന്നു. അപ്പോ തത്വദൃഷ്ടിയിൽ വ്യവഹാരം എന്ന് പറയുന്നത് ബാധിതം. തത്വജ്ഞാനത്തിൽ അതിൽ പരമാർത്ഥതയെ കാണുകയാണെങ്കിൽ ഈ വ്യവഹാരത്തിൽ അത് ദ്വൈതമായി. വ്യവഹാരത്തിൽ അല്ല പരമാർത്ഥത എന്ന് പറയുന്നത്. അതായത് അതിനാണ് ഇവിടെ പറയുന്നത് ആനന്ദമയൻ, അത് പരമാർത്ഥമെന്ന് കണ്ടുകഴിഞ്ഞാൽ അത് ദ്വൈതമായി. മനസ്സ് ആനന്ദമയൻ അത് അവയവത്തോടു കൂടിയതാണ്, അതല്ല പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിതമായി. അതാണ് തത്വബോധവും വ്യവഹാരവും തമ്മിലുള്ള ബന്ധം. തത്വബോധം എന്ന് പറയുന്നത് വ്യവഹാരത്തെ ഇല്ലായ്മ ചെയ്യുന്നില്ല. യോഗ സമാധി എന്ന് പറയുന്നത് അങ്ങനെയല്ല, വ്യവഹാരത്തെ ഇല്ലായ്മ ചെയ്യുന്നു. സമാധിസ്ഥനായ ഒരുവന് വ്യവഹരിക്കാൻ പറ്റില്ല സുഷുപ്തനെ പോലെ, സുഷുപ്തിയിൽ വ്യവഹാരമില്ല. ഇവിടെ അതല്ല, അങ്ങനെ ഒരവസ്ഥയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അദ്വൈതിയുടെ കർമ്മത്തെക്കുറിച്ചുള്ള നിലപാടിനും വ്യത്യാസം വരുന്നത്. കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത് ബാധിതമാണെന്നുള്ള ബോധമാണ് മുഖ്യം. എന്നാ ചോദ്യം, കർമ്മത്യാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അത് തത്വം എന്നുള്ള നിലയ്ക്കല്ല, ഒരു ഉപായം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിരിക്കുന്നു. തത്വശ്രവണത്തിനും തത്വനിഷ്ഠയ്ക്കും അത് ബാധകമാണ് എന്നൊരാൾക്ക് തോന്നുമ്പോൾ അയാൾ കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. വാസ്തവത്തിൽ അതിന്റെ ഉപേക്ഷ എന്ന് പറയുന്നത് എന്താണോ, അതതിന്റെ ബാധയാണ്. തത്വബോധത്തിൽ വരുന്ന ബാധ, അസത്യം അല്ല എന്നുള്ള ബോധം, അതാണ്. അതുകൊണ്ട് കർമ്മ അനുഷ്ഠാനവും ഈ തത്വബോധവും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. ഇങ്ങനൊരു തത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ശരി, ആ തത്വം ഇതാണ് പരമാർത്ഥം, ശരി, അങ്ങനെയാണെങ്കിൽ ആ പരമാർത്ഥ ബോധം എനിക്കുണ്ടാകണം എന്നൊരാൾ ആഗ്രഹിക്കും. ഇപ്പം എന്താ അതിൻ്റെ ഉപായം? അപ്പോൾ ആ പരമാർത്ഥ ബോധത്തിൻ്റെ ഉപായം ആയി പറയുന്ന യോഗ്യതകളെ കുറിച്ച് പറയുന്നു. നിത്യാനിത്യ വസ്തു തുടങ്ങിയ യോഗ്യതകളെ കുറിച്ചൊക്കെ പറയുന്നു. അതിൻ്റെ ഭാഗമായി വരുന്ന ഉപരതി, അപ്പോൾ അവിടെ മനസ്സിൻ്റെ ഏകാഗ്രത വേണം, ഇന്ദ്രിയങ്ങൾ അന്തർമുഖമാകണം. അപ്പോൾ അവിടെ കർമ്മത്യാഗവും അതിൻ്റെ ഒരു ഭാഗമായി വരുന്നു. കാരണം എന്താണോ മനസ്സിനെ ബഹിർമുഖമാക്കുന്നത്, ചിത്തത്തെ വിക്ഷിപ്തമാക്കുന്നത്, അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അത് ഒഴിവാക്കുന്നതിനുള്ള ശേഷി അവനുണ്ടെങ്കിൽ, പ്രാപ്തിയുണ്ടെങ്കിൽ, എങ്ങനെയാണോ കർമ്മത്തിന് അനുഷ്ഠാനത്തിന് പ്രാപ്തി വേണ്ടത് അതുപോലെ അതിന്റെ ത്യാഗത്തിനും പ്രാപ്തി മുഖ്യമാണ്. അതിനവൻ പ്രാപ്തനാണെങ്കിൽ യോഗ്യനാണെങ്കിൽ അവൻ അതിന് ഉപേക്ഷിക്കാൻ പറയുന്നു. അതെല്ലാം കേവലം ഉപായം എന്നുള്ള നിലയ്ക്കാണ്. തത്വനിഷ്ഠയിലാണെങ്കിലോ വ്യവഹാരത്തെ സംബന്ധിച്ച് അസത്യം എന്ന് ബോധിക്കുക അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഗ്രാഹ്യമോ ത്യാജ്യമോ ആയിട്ടൊന്നും തന്നെ ശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ വ്യത്യാസത്തെ ഇടത്ത് കാണിക്കുന്നത്. ഒന്ന് ഏതിൻ്റെ ആയാലും ശരി, കർമ്മത്തിൻ്റെ ആയാലും ശരി, മറ്റ് പദാർത്ഥങ്ങളുടെ ആയാലും ശരി, അതിൻ്റെ അനിത്യമായ ഭാവങ്ങളെ ഒരുവൻ ബോധിക്കുന്നുണ്ടോ? ഇവിടെ ആനന്ദമയനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അനിത്യമായ ഭാവങ്ങൾ എന്താണ്? കൈയും കാലും തലയുമൊക്കെ അതിൻ്റെ അവയവങ്ങളാണ്. എന്നാൽ അതിനെ ആ രൂപത്തിൽ പരമാർത്ഥമൊന്നും ബോധിക്കാതിരിക്കുക. വേണമെങ്കിൽ പറയാൻ എന്താണ്, ആ പരമാർത്ഥത്തിൽ പരമാർത്ഥമല്ലാതെ പ്രകാശിക്കുന്നതാണ്, പ്രതീതമാകുന്നതാണ് ഇത് എന്ന് ബോധിക്കുക. ഏതുപോലെ തൻ്റെ തന്നെ കൈയും കാലും തലയും എല്ലാം ഇതെല്ലാം എന്താണ്? തൻ്റെ പരമാർത്ഥ സ്വരൂപത്തിൽ പരമാർത്ഥമല്ലാതെ ബോധിക്കുന്നുണ്ട്. ഇത് പരമാർത്ഥമല്ല എന്നുള്ളതിന് ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് സ്വയം തന്നെ ഉണ്ടായി നശിക്കുന്നതായിട്ട് തൻ്റെ അനുഭവമാണ്. അപ്പോൾ തൻ്റെ പരമാർത്ഥ സ്വരൂപത്തിൽ പരമാർത്ഥമല്ലാതെ ഇത് പ്രകടമാകുന്നു എന്നറിയുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യത്വം പരമാർത്ഥത്വം അവിടെ ബാധിച്ചിരിക്കുന്നു. ആ ബാധയാണ് ഇവിടെ പറയുന്നത്. ആനന്ദമയനെ സംബന്ധിച്ചും അങ്ങനെയാണ്. അതിൻ്റെ തത്വത്തെ ഗ്രഹിക്കുക, ബാഹ്യമായ ഭാവങ്ങളെയെല്ലാം അസത്യമെന്ന് ബോധിക്കുക, ഇതാണ് തത്വജ്ഞാനം. അതുകൊണ്ട് ഭാഷകാരൻ വാശി പിടിക്കുന്ന എന്താണ്? ആ തത്വജ്ഞാനം കൊണ്ട് മാത്രമേ സംസാര നിവൃത്തി സംഭവിക്കത്തുള്ളൂ. ഇതല്ലാതെ എങ്ങനെ സംസാര നിവൃത്തി സംഭവിക്കുന്നു? സംസാര നിവൃത്തി എന്ന് പറയുന്ന ഈ ബാധയാണ്. അത് അസത്യമല്ല എന്ന് ബോധിക്കുകയാണ്. അതിനപ്പുറം ഒരു സംസാരം നിവൃത്തിയില്ല. ഇതൊന്നും ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ പറ്റുന്നില്ല. ഇതിന് മാറാനൊരിടമില്ല. കാരണം എന്തുകൊണ്ട്? ഇതെല്ലാം സത്തിൽ പ്രകാശിതമാണ്. അതെവിടേക്ക് മാറി നിൽക്കും? അതിന് മാറാനൊരു സ്ഥലമില്ല. എവിടെയാണോ തന്റെ സംസാരം പ്രതീതമായിരിക്കുന്നത്, ആ പ്രതീതമായിരിക്കുന്ന സംസാരത്തിന് അവിടെ നിന്ന് അതിന് വേറെ മാറി നിൽക്കാൻ ഇടമില്ല. അത് പ്രതീതമായിരിക്കുമ്പോൾ അതിന് മാറാൻ കഴിയില്ല. കഴിയാത്തതുകൊണ്ടാണ് അത് പ്രതീതമാകുന്നത്. അപ്പൊ പിന്നെ അവിടെ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ഇതിന്റെ പരമാർത്ഥത്തെ ബോധിക്കുക, ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക. അതാണ് ഈ ആനന്ദമയൻ എന്നും ബ്രഹ്മം എന്നും മാറി മാറി പറഞ്ഞിട്ട് നമ്മളെ ബോധിപ്പിക്കുന്നതും ആ കാര്യം തന്നെ.